ഞാനീ ലോകനം കാണുന്നു, കാണുന്ന സമയത്ത് എന്റെ മനസ്സിൽ ആ ഒരു ബോധം എനിക്ക് ഒരു വൃത്തി, രണ്ടാമതൊരു വൃത്തിക്ക് ഇവിടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതിന് വൃത്തി എന്നാ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഒരേ സമയം ബ്രെയിനിൽ പല പ്രോസസ്സിംഗും നടക്കും, അതുകൊണ്ട് തന്നെ എന്താണോ പല ലെയറിലുള്ള ബോധവും നടക്കും. നമ്മുടെ അനുഭവത്തിനും അങ്ങനെയാണ്, ഒരേ സമയം ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു, അതേ സമയം ചിന്തിക്കുന്നു, രണ്ടും ഒരേ സമയം നടക്കുകയാണ്. അപ്പൊ രണ്ട് ബോധമാണ്. അപ്പോ അദ്വൈതികളും മറ്റും പറയുന്ന പോലെ മനസ്സിൽ ഒരു സമയം ഒരു വൃത്തി ഒരു ബോധമെന്നുണ്ട്, വലിയൊരു വ്യത്യാസമാണ്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, ഒരു സമയം ഒരു ബോധം എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു മനസ്സേ ഉള്ളതുകൊണ്ട് അന്ധക്കരണം അവർക്ക് ബ്രെയിനിന്റെ പ്രവർത്തനം ആണ് ബോധത്തിന് കാരണമെന്ന് അറിയത്തില്ലായിരുന്നു. അവിടെയാണ് പ്രശ്നം. ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് ഈ ബോധം നടക്കുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ബ്രെയിനിൽ മൾട്ടി ലെയർ ആയിട്ട് പ്രോസസ്സിംഗ് നടക്കാം, ബ്രോഡ്കാസ്റ്റിംഗ് നടക്കാമെങ്കിൽ ബോധം അതുപോലെ ഒരേ സമയം പല ബോധം വരാം. അങ്ങനെ വരുന്നതിന് തടസ്സമില്ല, കാരണം അത് ബ്രെയിനിൽ നടക്കുന്ന പരിപാടിക്കനുസരിച്ചാ ബോധം വരുന്നത്. അതുകൊണ്ടാണ് വോളണ്ടറി ആയിട്ടുള്ള ബോധവും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബോധവും നടക്കുന്നത്. നമ്മൾ സൈക്കിളിൽ ഓട്ടുന്നു, ചവിട്ടിക്കൊണ്ടേ പോകുന്നു. അപ്പോ അവിടെ നമുക്ക് റോഡിനെ കുറിച്ച് ബോധമുണ്ട്, ചവിട്ടുന്നതിനെ കുറിച്ച് ബോധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ ബോധം ഇല്ലാതെയല്ല, ആ ബോധം ഉണ്ട്, അപ്പൊ തന്നെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ചിന്തയിലും ബോധം. അപ്പോ അത് ഇത്രയേ ഉള്ളൂ, ഏതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഏതാണ് ഫോർഗ്രൗണ്ടിൽ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസം, പിന്നെ ഏതാണ് കൂടുതൽ വ്യക്തതയുള്ളത് ഏതിനാണ് കൂടുതൽ വ്യക്തത ഇല്ലാത്തത്, ഇത്തരം വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഒരു സമയം പല പ്രോസസ്സിംഗ് നടക്കും, അതുകൊണ്ട് തന്നെ ഒരു സമയം പല ബോധവും വരാം. അവയർനെസ് എന്ന് പറയുന്നത് സാറിന് പറയുന്നത് ബോധം, കോൺഷ്യസ്നെസ്, അത് തന്നെ അവയർനെസ് എന്ന് പറയുന്നു. ഞാനിപ്പോ അവയറായിരിക്കുന്നു, ഞാൻ പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ അവയറായിരിക്കുന്നു, ഞാൻ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞാൻ സ്വയം അവയറായിരിക്കുന്നു. ഇപ്പൊ ഇത് തന്നെയാണ് അവയർനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ വേറെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു ലെയർ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ് അവയർനെസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ. അല്ല, അതും അവയർനെസ് ആണ്. ഒന്ന് ബാക്ക്ഗ്രൗണ്ടിലാണോ ഒന്ന് ഫോർഗ്രൗണ്ടിലാണോ എന്നുള്ള വ്യത്യാസമില്ല. അവയർനെസ് അങ്ങനെ പലതരത്തിലിരിക്കുന്നു, എല്ലാ അവയർനെസ് ആണ്, പിന്നെ എല്ലാ അവയർനെസ് എന്ന് തന്നെ പറയും. പക്ഷെ വ്യത്യാസം വരുന്ന എന്തുകൊണ്ടാണ്, അവിടെ മിനിമൽ ആയിട്ടുള്ള സെലക്ഷനും ബ്രോഡ്കാസ്റ്റിംഗും നടക്കുന്നു, ചിലപ്പോ അത് സ്ട്രോങ് ആയിട്ട് നടക്കുന്നു. അത് ആ വ്യത്യാസമാണ്. അത് ഈ തിയറി അനുസരിച്ചിട്ടാണ്. ഇനി വേറെ തിയറിയുണ്ട്, ഓരോ തിയറികളും ഇത് പറയുന്നതിന് വ്യത്യാസമുണ്ട്. ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി എന്ന് പറയുന്നത് അതവിടെ ആ സ്ട്രെങ്തിനല്ല അവിടെ പ്രാധാന്യം കൊടുക്കുന്നു, അതിന് വ്യത്യാസമുണ്ട്. IIT എന്ന് അവിടെ പറയുന്നത് അത് സയന്റിഫിക് ആണ്. എന്തുകൊണ്ട്? അതിലെ പല പ്രഡിക്ഷനും സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്, സയന്റിഫിക്കാണ്. അത് കൂടുതൽ മാത്തമെറ്റിക്കലാണ്, കാരണം അവിടെ പറയുന്നത് കോൺഷ്യസ്നെസ്സിന് ഒരു വാല്യൂ ഉണ്ടെന്നാണ്. കോൺഷ്യസ്നെസ് മെഷറബിൾ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതൊരു വലിയ വ്യത്യാസമാണ്. മറ്റേത് ഭൗതികമായ വസ്തുക്കളെയും അളക്കാവുന്നുള്ളത് പോലെ തന്നെ കോൺഷ്യസ്നെസ്സിനെ അളക്കാം, അതിനൊരു വാല്യൂ ഉണ്ടെന്ന് പറയും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുകൊണ്ട് അത് മാത്തമെറ്റിക്കലാണ്, പിന്നെ ഫിലോസഫിക്കലുമാണ്. അതിനൊരു ഫിലോസഫിക്കൽ സൈഡ് കൂടെയുണ്ട്. സയന്റിഫിക്കും ഫിലോസഫിക്കലുമാണത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അതിന്റെ വിശദീകരണം ഇതുപോലെ അത്ര സിമ്പിളല്ല. നമ്മളെ ബ്രെയിനിൽ അപ്രോക്സിമേറ്റ്ലി 86 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. 86 ബില്യൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതകാലം കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. അത്രയും വലുതാണ്, അത്രയും ന്യൂറോൺസ് ആണ് നമ്മുടെ ബ്രെയിനിൽ ഉള്ളത്. അപ്പോ ഒരു ന്യൂറോൺ ഫയർ ചെയ്യുക എന്ന് വെച്ചാൽ അതിലെന്തോ ഒരു ഇൻപുട്ട് വന്നു നടത്തും. അതിൽ നിന്ന് ഒരു ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ഔട്ട്പുട്ടും വരും അടുത്ത്. അങ്ങനെ വരുന്ന ഈ ഇൻപുട്ടുകളുടെ ഔട്ട്പുട്ട് എന്താണെന്ന് പറയാൻ കഴിയുന്നതിനാണ് പ്രഡിക്ഷൻ എന്ന് പറയും. അങ്ങനെ പല പ്രഡിക്ഷനും അവർ സയന്റിഫിക്കലായി പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനകത്ത് മറ്റു ചില പ്രശ്നങ്ങളും ഉണ്ട്. അത് ഈ തിയറി തന്നെ ഇപ്പോ 3.0 എന്ന് വെച്ചാൽ അതിനിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് മൂന്ന് കഴിഞ്ഞ് ഇപ്പൊ 4 പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തിയറിയെ തന്നെ. കാരണം ഇങ്ങനെ ഒരു തിയറി കൊണ്ടുവരുമ്പോൾ പലരും പറയും അതിന് ഇന്ന പ്രശ്നമുണ്ടല്ലോ, മാത്തമെറ്റിക്സിൽ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, സയന്റിസ്റ്റുകൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയാലും ഒന്നുകൂടി പരിഷ്കരിക്കും. അങ്ങനെ പരിഷ്കരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് സയൻസ് ആകത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് വെറും തത്വചിന്തയായിപ്പോ നമ്മൾ പറയുന്ന പോലെ. ആർക്കെങ്കിലും അതിലൊരു പോരായ്മയുണ്ട്, ന്യൂനതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയും അങ്ങനെ കാണിക്കുമ്പോൾ അതിനെ പരിഷ്കരിക്കാൻ കഴിയും ചെയ്താലും ഒരു സയന്റിഫിക് തിയറി എന്ന് പറയാൻ പറ്റും. അതാണ് എന്റെ ഒരു മേന്മ. മറ്റങ്ങനെയല്ല, പണ്ടാരമുണ്ടോ പറഞ്ഞു, ഇനി അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അതാർക്കും മാറ്റാൻ പറ്റും. എന്താണ് ബ്രഹ്മസത്യം? അത് ഏകമാണ്, അതിനൊരു മാറ്റമില്ല. ഇനി അതിലാർക്കും തൊടാൻ പറ്റില്ല. അപ്പൊ സയന്റിഫിക് അല്ല, അതുകൊണ്ടാണ് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ അദ്വൈതം എന്ന് പറയുന്നത്, ഇഷ്ടാദ്വൈതം എന്ന് പറയുന്നത് ഒന്നും സയന്റിഫിക്കേ അല്ല. ഇതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഈ കക്ഷിയുണ്ടല്ലോ, അദ്വൈതം സയന്റിഫിക് എന്നാണ്, പരമബദ്ധമാണ്. അത് ഫാൾസിഫൈ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അങ്ങനെ സയന്റിഫിക് ആവും. അപ്പൊ ഈ തിയറി തന്നെ ഇപ്പോ 2, 3, 4, 5 ആയി എന്നും അത് പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പോരായ്മകൾ കണ്ടെത്തിയാണ് പരിഷ്കരിക്കുകയാണ്. അപ്പോ ഈ ഇത്രയും ബില്യൺസ് ഓഫ് ന്യൂറോൺസ്, അത് ചിലപ്പോ ചിലതൊക്കെ ഓഫായിരിക്കും, ചിലത് ഓണായിരിക്കും. എല്ലാം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയുന്നതിന് അനേകം പോസിബിൾ സ്റ്റേറ്റ്സ് ഉണ്ട്, ആക്ടിവിറ്റി സ്റ്റേറ്റ്സ്, പല സാധ്യതകൾ ഉള്ള അവസ്ഥാന്തരങ്ങളുണ്ട്, പല സാധ്യതകളുണ്ട്. അതിൽ നിന്ന് ഒരു കറന്റ് പാറ്റേൺ, ഇപ്പോഴുള്ള ഒരു പാറ്റേണിലേക്ക് വരിക, അതിനാണ് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അത് ബ്രെയിനിന്റെ ഒരു സ്റ്റേറ്റാണ്. വെച്ചാൽ സാധാരണ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ എനിക്ക് കാണുന്നതിന് വേണ്ടി പുറകുന്ന ഒരു സിഗ്നൽ വരുന്നു, അല്ലെങ്കിൽ പ്രകാശം വരുന്നു, അല്ലെങ്കിൽ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ സ്മെല്ല് വരുന്നു, ഒക്കെയാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറിയിൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, അത് ബ്രെയിനിന്റെ ഒരു സ്റ്റേറ്റാണ്. ഒരു ബ്രെയിനിന്റെ ഒരു പാറ്റേണാണ്. അനേകം പോസിബിൾ സ്റ്റേറ്റ്സ് ഉള്ളതിൽ കറന്റ് സ്റ്റേറ്റ് അതാണ്. എന്ന് വെച്ചാൽ ഉദാഹരണം, ഞാനിപ്പോ ഈ ക്ലോക്കിനെ നോക്കുന്നു. അപ്പോ ഈ സമയത്ത് എന്റെ ഈ ഇത്രയും ന്യൂറോൺസ് എന്റെ ബ്രെയിനിലുള്ളത് കൊണ്ട് എന്റെ ഉള്ളിലേക്ക് പലതരത്തിലുള്ള ഈ ബ്രെയിനിലുണ്ടാകാം, പല സ്റ്റേറ്റുകൾ ഉണ്ടാകാം, പല ഫിസിക്കൽ സ്റ്റേറ്റുകൾ ഉണ്ടാകാം ബ്രെയിനിൽ. ഞാൻ അതിലേക്ക് നോക്കുമ്പോ ആ ക്ലോക്കിന്റെ ഷേപ്പ്, അതിന്റെ ചലനങ്ങൾ, അതിന്റെ നിറം, അതിന്റെ മീനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്റെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ക്ലോക്കാണെന്ന്. അപ്പൊ എന്റെ ബ്രെയിൻ എന്ന് പറയുന്ന അപ്പോ എന്ന് വരുന്നു, ഒരു കറന്റ് സ്റ്റേറ്റിലേക്ക് വരുന്നു. അനേക പോസിബിൾ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരു കറന്റ് സ്റ്റേറ്റിലേക്ക് വരും. ഈ കറന്റ് സ്റ്റേറ്റിനാണ് പറയുന്നത് ഇൻഫർമേഷൻ. അത്തരം വാക്കുകളിലെ അതിനെ വിശദീകരിക്കാൻ പറ്റും. സയന്റിഫിക് ആയിട്ട് ആണ് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. ഇങ്ങനെ വരുമ്പോ നമ്മുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങൾ ഇന്റർഡിപ്പെൻഡന്റ് ആയി, വെച്ചാൽ പരസ്പരം ആശ്രയിച്ച് ഇന്റഗ്രേറ്റ് ആയി, സംയോജിതമായി പ്രവർത്തിക്കുന്നു. അതിനാണ് ഇന്റഗ്രേറ്റേഷൻ എന്ന് പറയുന്നത് ഈ തിയറിയിൽ. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, ബ്രെയിനിന്റെ തന്നെ ഒരു കറണ്ട് സ്റ്റേറ്റ്. മറ്റൊന്ന്, ബ്രെയിനിന്റെ സംയോജിതമായ പ്രവർത്തനം. ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേരുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ ഒരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യം. അതിനെ സയന്റിഫിക് ടേംസിൽ പറയുന്നതാണ് ഫൈ. കണക്ക് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം ഫൈ എന്ന്, കേട്ടിട്ടുണ്ടോ? ആ, അത് എഴുതുന്നതിനൊരു സിമ്പലുണ്ട്. ആ, ഒരു വെട്ട്, അതാണ് ഫൈ. അപ്പോ ഈ നമ്മുടെ കോൺഷ്യസ്നസ് അവയർനെസ്സിന് ഒരു വാല്യൂ ഉണ്ട്, അതിനാണ് ഫൈ എന്നവർ പറയുന്നത്. അതിന്റെ കാൽക്കുലേഷനും ഉണ്ട്. ഇതാണ് ഇതിന്റെ ബാക്കിയുള്ള എല്ലാ തിയറികളിൽ നിന്നും എന്താണോ ഈ തിയറികളുടെ വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ സാധാരണ പറയുന്നതല്ല. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ബ്രെയിനിന്റെ പല ഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഇന്റർഡിപ്പെൻഡന്റ് ആയിട്ടും ഇന്റഗ്രേറ്റ് ആയും പ്രവർത്തിക്കുന്നതാണ്. ആ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂ ആണ് ഫൈ. ഈ ഫൈ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ അവിടെ കോൺഷ്യസ്നെസ് ഉണ്ടോ? എവിടെ ആയാലും ശരി, അത് സീറോയ്ക്ക് താഴെയാണെങ്കിൽ കോൺഷ്യസ്നെസ് ഇല്ല. ബ്രെയിനിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് വെച്ചാൽ അത് ഹൈ ആണ്, ഹൈ വാല്യൂ ആണ്. അതുകൊണ്ട് ബ്രെയിനിൽ കോൺഷ്യസ്നെസ് ഉണ്ട്. ഒരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മിനിമലായിട്ടുള്ള കോൺഷ്യസ്നെസ് ഉണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. മിനിമൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റത്തില്ല, അഹംബോധമില്ല, അവിടെ ബിഹേവിയർ ഇല്ല, തോട്ട്സ് ഇല്ല, അതൊന്നുമില്ല. പക്ഷെ എക്സിസ്റ്റൻഷ്യൽ കോൺഷ്യസ്നെസ് എന്ന് പറയും. അങ്ങനെ ഒന്നുണ്ട്, അതിന്റെ ഒരു സത്യമുണ്ട്, വളരെ മിനിമലായിട്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷെ അത് എല്ലായിടത്തും വരുമോ? അങ്ങനെ വരത്തില്ല. അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഈ ബ്രെയിനിന്റെ ഒരു സിമുലേഷൻ ഉണ്ടാക്കുന്നു. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ബ്രെയിനിനെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റലായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുന്നു കമ്പ്യൂട്ടർ ഉപയോഗിച്ച്. ഇതിന്റെ ഒരു പ്രതിരൂപം എന്ന് പറയാം, അതിന് സിമുലേഷൻ എന്ന് പറയും. ആറ്റം അതിന്റെ സിമുലേഷൻ ഉണ്ടാക്കും, നമുക്കതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റലായിട്ട് ഉണ്ടാകും. ആറ്റം സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ബോർസ് മോഡൽ, അതിന്റെയൊക്കെ സിമുലേഷൻ ഉണ്ടാകും കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതെന്തിന്റെയും ഒരു ഡിജിറ്റൽ മോഡൽ ഉണ്ടാക്കും. അതുപോലെ കമ്പ്യൂട്ടറിന്റെ ഒരു ശരിയായ നമ്മുടെ ബ്രെയിനിന്റെ ഒരു ശരിയായ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അതിന് കോൺഷ്യൻസസ് വരത്തില്ല, അത് വളരെ സങ്കീർണമാണെങ്കിലും വരത്തില്ല. അതേസമയം വളരെ ചെറിയ ഒരു ഇലക്ട്രോണിക്സ് ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ മിനിമൽ ഇത് വരും, കോൺഷ്യസ്നെസ് വരും, ഒരു നിസ്സാരമായ ഒരു സർക്യൂട്ട്, ഇലക്ട്രോണിക് സർക്യൂട്ട്. അപ്പോ ഇതിനെക്കുറിച്ച് സയന്റിസ്റ്റുകൾ തന്നെ പറയുന്നത് കൗണ്ടർ ഇൻഡിറ്റീവ് ആണ്. കാരണം ബ്രെയിനിന്റെ മോഡൽ ഉണ്ടാക്കിയാൽ അവിടെ കോൺഷ്യസ്നെസ് വരത്തില്ല, നിസ്സാരമായ ഒരു ഫീഡ്ബാക്ക് ലൂപ്പിൽ കോൺഷ്യസ്നെസ് വരുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവരുടെ തിയറി അതാണ്. അതായത് രണ്ട് ഡിവൈസ് ഉണ്ടാക്കുകയാണ്, ഒരു ഒന്നിന്റെ പേര് എ, മറ്റൊന്നിന്റെ പേര് ബി. ഇപ്പോ എയിൽ നിന്നൊരു ഔട്ട്പുട്ട് ബിയിലേക്ക് പോകുന്നു, അതാണ് ബിയുടെ ഇൻപുട്ട്. അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് വീണ്ടും എയിലേക്ക് വരുന്നു, ഇതാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിളായ ഒരു ഡിവൈസിന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നാൽ അവിടെ മിനിമൽ കോൺഷ്യസ്നെസ് വരുന്നു. എന്നുവെച്ചാൽ ബോധം, നമ്മൾ ഇതുപോലെ ബോധമൊന്നും വരത്തില്ല. അതാണ്, അതവർ മാത്തമെറ്റിക്കലി പ്രൂവ് ചെയ്യും. അതിന്റെ മാത്തമെറ്റിക്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ, നെറ്റിൽ നോക്കിയാൽ കിട്ടും. സിമ്പിളായ മാത്തമെറ്റിക്സ് ആണ്. അപ്പോ അതുകൊണ്ട് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബയോളജിയെ ആശ്രയിച്ചിരിക്കുന്നല്ല, അതിന് ബ്രെയിൻ വേണമെന്നില്ല. അവിടെ ഇപ്പൊ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് പോലെയുള്ള കെമിക്കൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കണമെന്നില്ല. അവര് ഇലക്ട്രോണിക് ഡിവൈസിൽ വേണമെങ്കിലും വരാം. അതുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡില് മിനിമം കോൺഷ്യസ്നെസ് വരാന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ട്രാൻസിസ്റ്റർ ഉണ്ട്. ഈ ട്രാൻസിസ്റ്ററുകളെല്ലാം ഇതിലെല്ലാം ഫീഡ്ബാക്ക് ഉണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് അതിലൊരു മിനിമം കോൺഷ്യസ്നെസ് വരാമെന്ന് പറയും. അതിന് ഈ ബ്രെയിൻ ആവശ്യമില്ലെന്നാണ് ഇവരുടെ സിദ്ധാന്തം. ഇത് ചലഞ്ച് ചെയ്യുന്നവരുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ ഈ പറയുന്നിടത്ത് ഇവര് മാത്തമെറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ആ ഇവിടെ എന്താണ് കാൽക്കുലേഷൻ? അത് ഫൈ എന്ന് പറയുന്നത് ഹയർ ദാൻ സീറോ ആണെങ്കിൽ അവിടെ കോൺഷ്യസ്നെസ് ഉണ്ട്. ഇതാണ് അവരുടെ കാൽക്കുലേഷൻ. അപ്പൊ ചെറിയൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഫൈ ഹയർ ദാൻ സീറോ ആണ് എങ്കിൽ അവിടെ കോൺഷ്യസ്നെസ് വരും, ലോവർ ആണെങ്കിൽ വരത്തില്ല. എല്ലാത്തിനെ കുറിച്ച് എന്താണ്, സമാധി, ഉറക്കം, കോമ, അനസ്തേഷ്യ, എല്ലാത്തിനും ഇത് പറയാം. അത് ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ബ്രെയിനിനെ എടുത്തു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്താണ്, ഈ ബ്രെയിനില് പോസിബിൾ സ്റ്റേറ്റ്സ് ഒരുപാടുണ്ട്, ബ്രെയിൻ സ്റ്റേറ്റ്സുകൾ. കാരണം ന്യൂറോൺസ് ഫയറിംഗ് എന്ന് പറയുന്ന പലതരത്തിൽ സംഭവിക്കും. അതുകൊണ്ട് തന്നെ ഇതിലെ കോംപ്ലക്സിറ്റി കൂടുതലാണ്, സങ്കീർണത കൂടുതലാണ്. അങ്ങനെ സങ്കീർണത കൂടുതലായി വരുന്ന ആക്ടിവിറ്റി പാറ്റേൺസ് ഉള്ളിടത്താണ് കോൺഷ്യസ്നെസ് ഹയറാകും. കോംപ്ലക്സിറ്റിയുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കുള്ളതുപോലെയുള്ള ഒരു ബോധം മറ്റൊന്നിനും കാണാത്തത്. ഹ്യൂമൻ ബ്രെയിൻസിനെന്ന് വെച്ചാൽ ഈ കോംപ്ലക്സിറ്റി കൂടുതലാണ്. ഇവരിപ്പോ ഈ ഫൈ ഉപയോഗിച്ചതിനെ കാൽക്കുലേറ്റ് ചെയ്യുമെങ്കിലും ഈ ഹ്യൂമൻ ബ്രെയിനിന്റെ ഫൈ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇതുവരെ സാധിച്ചിട്ടില്ല. കമ്പ്യൂട്ടേഷണൽ കാൽക്കുലേഷൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെ ഈ തിയറിയുടെ ഒരു പോരായ്മയാണ്. എന്നാലും ഇതൊരു സയന്റിഫിക് തിയറി ആണ് പറഞ്ഞല്ലോ, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് ഇതിന്റെ കോംപ്ലക്സിറ്റി ഉണ്ട്? ബ്രെയിനിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവർ ഈ പറയുന്ന രീതിയിൽ മാത്തമെറ്റിക്കൽ കാൽക്കുലേറ്റ് ചെയ്യുക എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ടത് പ്രൂവ് ചെയ്യണം. എന്താണ് ഹയർ ദാൻ സീറോ? ഹയർ ദാൻ സീറോ ആണോ? അതവർ പറയും. പക്ഷെ കൃത്യമായത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക പ്രയാസമാണ്. പക്ഷെ നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ കോംപ്ലക്സിറ്റി കൂടുതലായതുകൊണ്ട് പിന്നെ ഇതിന്റെ ഇന്റഗ്രേഷൻ, ഇതിന്റെ കപ്ലിംഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതായത് ഇതിന്റെ ഈ ബ്രെയിനിന്റെ ഡിസ്റ്റന്റ് ഏരിയാസ് തമ്മിൽ കപ്പിൾ ചെയ്തിരിക്കുകയാണ്. ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന അതാണ്. അത് വളരെ സ്ട്രോങ് ആണ്. എൻറ്റാംഗിൾമെന്റ് എന്ന് പറയുന്നത് ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. അത് മറ്റൊന്നാണ്. മനസ്സിലായോ? എൻറ്റാംഗിൾമെന്റ് എന്ന് പറയുന്നത് വളരെ ദൂരെയുള്ള രണ്ട് പാർട്ടിക്കിൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ ബ്രെയിൻ അവിടെ ആ ദൂരം ഇല്ലല്ലോ. ബ്രെയിനകത്തല്ലേ സംഭവിക്കുന്നത്? ഇതിനകത്തല്ലേ? ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ചെറിയതല്ലേ? ഇതിനകത്തുള്ള ഡിസ്റ്റന്റ് പാർട്സ് തമ്മില് കപ്പിൾഡ് ആകുന്നു. അതാണ് ഇന്റഗ്രേഷൻ. ഇതുപോലെ ഒരു സ്ട്രോങ് ആയ ഇന്റഗ്രേഷനും ഇൻഫർമേഷനും ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അവയർനെസ്, കോൺഷ്യസ്നെസ് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, ഇതിന്റെ സിദ്ധാന്തം. അപ്പോ ഈ കോൺഷ്യസ്നെസ് കൂടുക കുറയുക എന്ന് പറയുന്നത് ഈ ഇന്റഗ്രേഷനും ഇൻഫർമേഷനും അനുസരിച്ചിരിക്കും. ഉദാഹരണം സുഷുപ്തിയുടെ കാര്യം പറയും. സുഷുപ്തിയിലെന്ന് പറയുന്ന കോംപ്ലക്സിറ്റി കുറയും ബ്രെയിനിന്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പഞ്ചേന്ദ്രിയങ്ങളുടെ വിഷയങ്ങൾ ഗ്രഹിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല, എന്നാൽ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് യൂണിക്കാണ്. എന്നുവെച്ചാൽ കോംപ്ലക്സ് അല്ല, ഒരു ക്രമമായ രീതിയിൽ ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കോംപ്ലക്സിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ക്രമമായ രീതിയിൽ ബ്രെയിൻ കുറെ സമയം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോൺഷ്യസ്നെസ് ഒന്നുകിൽ മിനിമൽ അല്ലെങ്കിൽ സീറോ ആയിപ്പോകും. അതാണ് മെഡിറ്റേഷനിലും സുഷുപ്തിയിലുമൊക്കെ സംഭവിക്കുന്നത്, സമാധിയിലുമൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. അവിടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി എന്താവും? യൂണിക് ആവും. ആ പാറ്റേൺ യൂണിക് പാറ്റേൺ ആവും. അതിൽ കോംപ്ലക്സിറ്റി ഇല്ലാതെ വരും. എന്തുകൊണ്ട്? ബാഹ്യമായിട്ടുള്ള ഒരു വിഷയങ്ങളും അവിടെ ബ്രെയിൻ ഗ്രഹിക്കുന്നില്ലല്ലോ. ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നില്ല. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ പോലും മിനിമമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഹാർട്ട് ബീറ്റ് പോലെയുള്ള കാര്യങ്ങളെ ബ്രെയിൻ അപ്പൊ കൈകാര്യം ചെയ്യുന്നുള്ളൂ. പിന്നെ അതിന്റേതായ റിപ്പയറിങ്ങും മറ്റുമൊക്കെ. അപ്പോ ബ്രെയിനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ എന്തായിരിക്കും? യൂണിക്കായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി ഉണ്ടെങ്കിൽ കോൺഷ്യസ്നെസ് വരും. അതില്ലെങ്കിൽ അവിടത്തെ കോൺഷ്യസ്നെസ് എന്തുവരും? അതിന്റെ ഫൈവ് വാല്യൂ ഓഫ് ഫൈവ് അത് കുറഞ്ഞു കുറഞ്ഞു വരും, സീറോയ്ക്ക് അടുത്തേക്ക് വരും. അപ്പൊ നമ്മുടെ ബോധം അവിടെ കാണത്തില്ല. ഇതേ ഒരുപോലെ തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. അനസ്തേഷ്യയിൽ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന മെഡിസിൻ അനുസരിച്ചിട്ടാണ്. ചില മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സ്വപ്നം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, പക്ഷെ തന്റെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള ബോധം ഉണ്ടാകത്തില്ല. അവ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അടുത്ത് ആരോ നിൽക്കുന്നത് പോലെയും സംസാരിക്കുന്ന പോലെയും പാത്രങ്ങളും അങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കും. ചിലപ്പോ ഒന്നും കേൾക്കത്തില്ല, ചിലപ്പോ ചിന്തിക്കാൻ പറ്റും. ഇതെല്ലാം കൊടുക്കുന്ന മരുന്നിനനുസരിച്ചിട്ടാണ്. ഈ മരുന്നിൽ നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്ന സിസ്റ്റത്തെ സ്വാധീനിക്കുന്നതനുസരിച്ച് ഇതിന്റെ ഇന്റഗ്രേഷന് വ്യത്യാസം വരും. അത് യൂണിക്കായി വരുന്നതനുസരിച്ച് കോൺഷ്യസ്നസ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും. സ്വപ്നത്തിലാണെങ്കിൽ കോംപ്ലക്സിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ വളരെ വ്യക്തമായ ബോധം ഉണ്ടാകുന്നത്. അവിടെ യൂണിക്കായിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തനം എന്ന് പറയുന്നത് മെമ്മറിയുടെയും മറ്റു സ്വാധീനമുള്ളതുകൊണ്ട് ആ പാർട്ടെല്ലാം വളരെ ആക്റ്റീവ് ആകുന്നുണ്ട്. വളരെ കോംപ്ലക്സ് ആയി പ്രവർത്തിക്കുമ്പോൾ സ്വപ്നത്തിൽ നമുക്ക് നല്ല ബോധം വരും. അപ്പൊ എല്ലാ നമ്മുടെ അനുഭവങ്ങളെയും ഇവരും വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ വിശദീകരിക്കുന്ന ഇതാണ് ഈ പറയുന്നവരുടെ വാല്യൂ PHI 5. ഈ 5 എത്രമാത്രം മേലോട്ട് പോകുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ബോധം കൂടിക്കൂടി വന്ന് ഈ ജാഗ്രതത്തിലേക്ക് വരും. എത്രമാത്രം കുറയുന്നുണ്ടോ അതിനനുസരിച്ച് സുഷുപ്തി, കോമ, സമാധി ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് പോകും. ഇതാണ് ചുരുക്കത്തിൽ ഇവർ പറയുന്ന ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ തിയറി. അല്ല, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പ്രത്യേകമായ ഒരു ബോധം ഉണ്ടാവുകയാണെങ്കിൽ എവിടെയായാലും ശരി, സമാധിയിലോ അല്ലെങ്കിൽ ജാഗ്രതയിലോ പോലെയോ എന്തെങ്കിലും ഒരു ബോധം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, 5 വാല്യൂ കൂടി. മനസ്സിലായോ? അതിന്ന ബോധം എന്ന് പറയുന്നില്ല. അതിപ്പോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ അതിനെ സംബന്ധിച്ചുള്ള ബോധം കൂടി വരും. കൂടി വരുമ്പോൾ 5 വാല്യൂ കൂടും. അപ്പൊ അവിടെ ബ്രെയിനിന്റെ ഈ ഇത് അത് എന്ത് ചോദിച്ചാൽ അത് കോംപ്ലക്സ് ആവുകയായിരിക്കുന്നു ബ്രെയിനിന്റെ. ആ അവയർനെസ് കൂടുകയാണെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനം കോംപ്ലക്സ് ആവും. അവയർനെസ് കുറയുകയാണെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനം യൂണിക് ആവും. എന്നുവെച്ചാൽ അത് ഒരേ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അത് ബ്രെയിനിന്റെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ്. സ്വപ്നത്തിൽ പോലും അത് കോംപ്ലക്സ് ആവും. അതുകൊണ്ട് നല്ല അവയർനെസ് ഉണ്ട്. ആ സ്വപ്നം കണ്ടും തോന്നുകയല്ല, കാണുന്നു. എവിടെ? സ്വപ്നത്തില് ഞാനും ബാക്കി എല്ലാം ഈ ഇതുപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. അത്രയും അവിടെ കോംപ്ലക്സ് ആണ്. അവിടെ ഇൻഫർമേഷനും ഇന്റഗ്രേഷനും വളരെ ഇതായിട്ടിരിക്കുന്നു. അപ്പൊ ഇതില് ഈ തിയറിയിൽ ഒരു വളരെ പ്രധാനമായി ആൾക്കാർ ചലഞ്ച് ചെയ്യുന്നത് ഇത് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണോ, ഒരു ഇതിനൊരു ബയോളജിയുടെ ആവശ്യമില്ല ബോധത്തിന്. കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിൽ വേണമെങ്കിലും അവിടെ സർക്യൂട്ടുകളുണ്ട്, അപ്പൊ ഫീഡ്ബാക്ക് ഉണ്ട്, ഫീഡ്ബാക്ക് ലൂപ്പ് ഉണ്ട്. പണ്ടവിടെ പിന്നെ അനേക ട്രാൻസിസ്റ്ററുകൾ അവിടെ പരസ്പരം കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു മിനിമൽ കോൺഷ്യസ്നസ് ഉണ്ടാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കോൺഷ്യസ്നസ്സിന് ഒരു ബയോളജിയുടെ ആവശ്യമില്ലെന്നാണ്. അപ്പൊ ഈ പറയുന്നത് മുമ്പ് 16-ാം നൂറ്റാണ്ടില് ഒക്കെ ജീവിച്ചിരുന്ന ലെബനീസ് പിന്നെ ഐസൻഹോവർ ഇങ്ങനെയൊക്കെയുള്ള ചില സയന്റിസ്റ്റുകൾ, മാത്തമാറ്റീഷ്യൻസ്, അവർ പറഞ്ഞ പാൻ സൈക്കിസം എന്ന് പറയുന്ന ഒരാശയത്തോടും അദ്വൈതത്തോടും യോജിപ്പിക്കാന്നുള്ളതാണ്. എന്തുകൊണ്ട്? അദ്വൈതം പറയുന്നത് എന്താണ്? ചൈതന്യം ഇതിനൊക്കെ അധിഷ്ഠാനമാണ്. എന്നുവെച്ചാൽ ചൈതന്യം എല്ലായിടത്തും ഉണ്ട്, ബ്രഹ്മമല്ലേ ചൈതന്യം? എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ചൈതന്യം എല്ലായിടത്തും ഉണ്ടെങ്കിൽ എവിടെയും പ്രത്യക്ഷപ്പെടാമല്ലോ, സർവാധാരമായിരിക്കുകയാണെങ്കിൽ. ഇപ്പൊ ലെബനീസ് എന്ന് പറയുന്ന ചിന്തോൻ 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതാണ്. പുള്ളിയും പറഞ്ഞ അതാണ്, അതിനാണ് പാൻസൈക്കിസം. ഒരു പരമാണുവിലും ചൈതന്യമുണ്ട്, അങ്ങനെ ലെബനീസ് പറഞ്ഞു. പരമാണു പൊരുളിലും സ്ഫുരണമായി നിൽക്കും പരമപ്രകാശം. ഈ പറയുന്ന ലെബനീസിന്റെ ആശയമാണ്, അദ്വൈതത്തിനും പറയാം. പക്ഷെ അതൊക്കെ വ്യത്യാസമുണ്ട്. എന്താണ്, പാൻസൈക്കിസത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവരത് അംഗീകരിക്കുന്നില്ല. കാരണം ഇവർ പറയുന്നത് അങ്ങനെ എല്ലായിടത്തും ചൈതന്യമുണ്ടെന്ന് ഇവർ പറയുന്നില്ല. സർവത്ര ചൈതന്യം വ്യാപിയായിരിക്കുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സർക്യൂട്ടുകളിൽ ഇത് വരുന്ന എന്നല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് എവിടെയാണോ ഇന്റഗ്രേഷനും ഇൻഫർമേഷനും സംഭവിക്കുന്നത് അവിടെ കോൺഷ്യസ്നെസ് വരാമെന്നാണ്. അതുകൊണ്ട് എല്ലായിടത്തും വരില്ല. പാൻസൈക്കിസും അദ്വൈതമൊന്നും പറയുന്ന പോലെ എല്ലായിടത്തും വരത്തില്ല, എല്ലായിടത്തും ഇൻഫർമേഷനും ഇന്റഗ്രേഷനും വരത്തില്ല. അത് എവിടെയാണോ വരുന്നത്, ഇതൊരു സർക്യൂട്ടിൽ വരുന്നു, ഇലക്ട്രോണിക് സർക്യൂട്ടിൽ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വരാം, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ വരാം, അവിടെയൊക്കെ ഇത് രണ്ട് സംഭവിക്കുന്നോണ്ടാണ് എന്ന് വിചാരിച്ചൊരു പാറ അതിൽ വരാമോ, അത് വരാൻ പറ്റില്ല. ഒരു പാറയിൽ ചൈതന്യം വരുമെന്ന് അവർ സമ്മതിക്കുന്നില്ല. ഒരു ക്യാമറ എത്തിരിക്കുകയാണ് മൊബൈലിൽ, ഒരു മൂവ്മെന്റ് സെൻസ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ മെസ്സേജ് ചെയ്തല്ലോ ആള് വന്നു നോക്കാം. ക്യാമറയിൽ വരില്ല എന്ന് പറയുന്നു, കാരണം അവിടെ ഇന്റഗ്രേഷൻ വരാത്തതുകൊണ്ട് ക്യാമറയിൽ ഒരിക്കലും വരത്തില്ല. അത് അവർ പ്രത്യേകം പഠിച്ചിട്ട് പറയുന്നുണ്ട്. ക്യാമറയിൽ ഒരിക്കലും ഇന്റഗ്രേഷൻ സംഭവിക്കില്ല. ഇന്റഗ്രേഷൻ സംഭവിച്ചാലേ വരത്തുള്ളൂ. ആ ഇന്റഗ്രേഷൻ സംഭവിക്കുന്നതിന് ഉദാഹരണമായിട്ട്, കാരണം നമ്മുടെ ബ്രെയിനിലും നടക്കുന്ന എന്താണ്, അവിടെയും നടക്കുന്നത് ഇലക്ട്രിക്കൽ ചാർജാണ് അവിടെയും നടക്കുന്നത്. ന്യൂറോൺ ഫയറിംഗ്സ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ചാർജാണ്. അപ്പോ ഇലക്ട്രിക്കൽ ചാർജ് ഉള്ളിടത്താണ് ഇവർ ഈ പറയുന്നത്. ഒരു പാറയെന്ന് പറയുമ്പോ അവിടെ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്വൈതം പറയുന്ന അതുപോലെ ഇവിടെ സ്വീകരിക്കാൻ പറ്റാത്തത്. പാൻസൈക്കിസം പറയുന്നു. പക്ഷെ ഒരു സർക്യൂട്ടിൽ കോൺഷ്യസ്നെസ് വരാമെന്ന് പറയുമ്പോ അത് പാൻസൈക്കിസം അല്ലെങ്കിലും അതുപോലെയാണ്, അദ്വൈതം അല്ലെങ്കിലും അതുപോലെയാണ്. അദ്വൈതം അനുസരിച്ച് ഏതിലും ചൈതന്യം വരാം, ഏതൊന്നിലും വരാമെന്നുള്ളതെല്ലാം ഉണ്ട്. ഇവര് പറയുന്ന അങ്ങനെയല്ല, ഈ പറയുന്ന ഇന്റഗ്രേഷനും ഇൻഫർമേഷനുള്ളിടത്ത് മാത്രമേ ചൈതന്യം വരും. ഒരു പാറയിൽ വരത്തില്ല. ഒരു വയറിങ്ങനെ നീട്ടിപ്പിടിച്ചു, അതിനകത്ത് ചൈതന്യം വരത്തില്ല, കാരണം അതിനകത്തൊന്നും സംഭവിക്കുന്നില്ല. മറ്റേ അങ്ങനെയല്ല, മറ്റേത് എ ബി രണ്ടെണ്ണം കണക്ട് ചെയ്തിരിക്കുകയാണ്, ഫീഡ്ബാക്ക് ലൂപ്പ് ഉള്ളിടത്തേ ഇത് വരത്തും. ഇപ്പോഴത്തെ കാലത്തെ ക്യാമറകളിലും മോഷൻ സെൻസ് ചെയ്തുകൊണ്ട് നമ്മളെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ക്യാമറ അത് ക്യാമറയിൽ സംഭവിക്കാത്ത എന്തെന്ന് വെച്ചു കഴിഞ്ഞാല്, ക്യാമറയിൽ വർക്ക് ചെയ്യുന്നതിന്റെ പിക്സൽസ് ആണ്. ഈ പിക്സൽസ് എന്ന് പറയുന്ന ഓരോന്നും വേറെ വേറെയാണ്, അതിന് ഇന്റഗ്രേഷൻ സംഭവിക്കില്ല. ക്യാമറയിലെ പിക്സൽസിന് ഇന്റഗ്രേഷൻ സംഭവിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് അതിന് ഈ പറയുന്ന അവയർനെസ് സംഭവിക്കത്തില്ല. പിക്സൽസ് വേറെ വേറെ ആയിരിക്കുന്നതാണ്. അതൊക്കെ അവര് പഠിച്ചിട്ടുണ്ട്, എവിടെ വരും എവിടെ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ബ്രെയിനിലെന്ന് പറയുന്നത് ഈ ഫയറിംഗ് എന്ന് പറയുന്ന അവിടെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ട് അവിടെ, അതുകൊണ്ടാണ് അവിടെ ഇത് സംഭവിക്കുന്നത്. അത് ഹൈലി കോംപ്ലക്സ് ആണ്, അതുകൊണ്ട് നല്ല ബോധം വരുന്നു. അവിടെ ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഹയറാണ്. അതുകൊണ്ട് അദ്വൈതമായിട്ടൊന്നിനെ യോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാം ഇത്രയേ ഉള്ളൂ, അദ്വൈതത്തിൽ പറയുന്ന എന്താണോ ബോധമാണ് ഇതിന്റെയൊക്കെ ആധാരം. പക്ഷെ അത് അതുപോലെ അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് എവിടെയും ബോധം വരാമെന്ന് സ്വീകരിക്കുന്നില്ല. ബോധമാണ് എല്ലാത്തിന്റെ ആധാരം എന്നുള്ളതും അവർ സ്വീകരിക്കുന്നില്ല. എവിടെയാണോ ഇന്റഗ്രേറ്റഡ് ഇൻഫർമേഷൻ വരുന്നത് അവിടെ മിനിമൽ കോൺഷ്യസ്നെസ് വരാം എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനെ നമ്മുടെ എല്ലാ അനുഭവങ്ങളുമായിട്ട് അവർ എവിടെയാണോ ഈ കോംപ്ലക്സിറ്റി കൂടുന്നത് അവിടെ ഈ ഫൈയുടെ വാല്യൂ ഹയറായിരിക്കും, അവിടെ ബോധം കൂടി വരും. അത് വരുന്നത് ബ്രെയിനിലാണ്. ആ ബ്രെയിനിൽ തന്നെ എപ്പോഴാണോ കോംപ്ലക്സിറ്റി കുറഞ്ഞ് ഇന്റഗ്രേഷൻ യൂണിക്കാകുന്നത് അവിടെ ബോധം കുറഞ്ഞു വരും. അതാണ് ബാക്കി വരുന്ന സമാധി, സുഷുപ്തി, കോമ, അനസ്തേഷ്യ എല്ലാം. ഇതില് ഇപ്പോഴും റിസർച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് സയന്റിസ്റ്റുകൾ. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും പല പ്രഡിക്ഷൻസും സയൻസിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഒരു പ്രഡിക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സയന്റിഫിക് ആണ്. അപ്പൊ ഈ തിയറി പുനർജന്മത്തിന് പുനർജന്മം ഇതിന്റെ അടുത്ത് കൂടി കാരണം അത് ഇതെല്ലാം ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ലേ. പുനർജന്മത്തില് എന്താണ് ബ്രെയിൻ അഴുകിപ്പോയാ പിന്നെ എന്താന്ന് പുനർജന്മം? ബ്രെയിന് കേടായി പോയാ പിന്നെ എവിടെയാ പുനർജന്മം? എന്ത് പുനർജനിക്കും? ബ്രെയിനിന്റെ വർക്കേ പോയി. ആ അതും കഴുകി പോയ കത്തിപ്പോയ പുനരാഗമനം കുതഹ അസ്മീ ഭൂതസ്യ ദേഹസ്യ പുനരാ ചാർവാകന്മാരെ കൊണ്ട് പറഞ്ഞു. ശരീരം അതൊക്കെ ഇവർ പറയുന്നതായിട്ട് വളരെ യോജിക്കുന്ന കാര്യമാണ്. ശരീരത്തിലാണ് ഈ ഇൻഫർമേഷൻ ഇന്റഗ്രേഷൻ നടക്കുന്നു സാധാരണഗതി. മറ്റു ഡിവൈസുകളിലും സംഭവിക്കാം. ഈ ശരീരമേ അങ്ങ് കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബോധമില്ലല്ലോ. ബോധമില്ലെങ്കിൽ പിന്നെ ഇവിടെ പുനർജീവ എന്താ പുനർജീവിക്കുന്നു? മരിച്ചു കഴിഞ്ഞാല് കുറച്ച് സമയം കൂടെ മിനിമൽ ലെവലിലോട്ട് ഈ ഫൈവ് ഇരിക്കത്തില്ലേ? മരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് മനസ്സിലായോ? നമ്മുടെ ബോഡിയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം അവസാനിക്കുന്നു അല്ലെങ്കിൽ മാറുന്നു മറ്റു രീതിയിലേക്കാവും. അപ്പൊ പിന്നെ ശരീരം കേടാവും. പിന്നെ ഈ പുനർജന്മം എന്താ വേറെ ജനിക്കുന്ന എന്താണോ ശരീരം വേണമെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്നു എന്ന് പറയാം. ബോധം എന്ന് പറയുന്നത് എപ്പോഴാണോ ഈ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴേ ബോധമുള്ളൂ. ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബോധമില്ല. ബോധം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ. ബോധം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഇവരൊക്കെ പറയുന്നതനുസരിച്ച് ബോധം എന്താണ്? ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സാണ് ബോധം. ഈ ഇന്റഗ്രേഷൻ ഒക്കെ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്. അപ്പോ അത് ആ സിസ്റ്റം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രോസസ് നടക്കും. പിന്നെ ഇവിടെ ബോധം സെല്ലുകൾ ഡാമേജ് ആകുക എന്ന് വെച്ചാൽ ആ കെമിക്കൽ റിയാക്ഷൻ ഒന്നും അവിടെ നടക്കുന്നില്ല. നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സെല്ലിന്റെ പ്രവർത്തനങ്ങളെല്ലാം തീർന്നു നശിച്ചു. പിന്നെ ബോധം എവിടെ ഇരിക്കും? എങ്ങനെയാണ് ബോധം സംഭവിക്കുന്നത്? അപ്പൊ പുനർജന്മത്തിന് എന്തെങ്കിലും വേണം. ബോധത്തിന് എന്തായാലും പുനർജനിക്കാൻ പറ്റില്ല. കാരണം ബോധം എന്ന് പറയുന്നത് ബ്രെയിൻ പ്രവർത്തിക്കുമ്പോഴേ ഉള്ളൂ ബോധം. ബ്രെയിൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ബോധമില്ല. അത് വേറെ. അതായത് ഇപ്പൊ ഈ നമ്മുടെ പുരാണങ്ങളിലും വേദങ്ങളിലും എല്ലാത്തിലും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന്. ആത്മാവെന്ന് പറയുന്ന ഒന്നുണ്ട് ശരീരത്തിൽ നിന്ന് വേറിട്ട്, അത് ജനിക്കുകയും മരിക്കുകയും ചെയ്യും. അത് ശരീരം സ്വീകരിക്കുന്നത് ജനനം, ശരീരം ഉപേക്ഷിക്കുന്നത് മരണമെന്ന് പറയും. അത് ഈ പ്രേത സിനിമകളൊക്കെ പിടിക്കാൻ കൊള്ളാം. ഈ മരിക്കുന്നതെല്ലാം സ്റ്റോപ്പ് ആകുന്നു എന്ന് മനുഷ്യ മനസ്സിന് അംഗീകരിക്കാനായിട്ടുള്ള ഒരു വൈഷമ്യത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള തിയറികളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ. പറഞ്ഞാൽ അത് വലിയ ശരിയാണ്. അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ, മരിക്കുമ്പോ എല്ലാം തീരുന്നു. ഇത്രയും കാലം അടിപൊളിയായിട്ടൊക്കെ ജീവിച്ചിട്ട് ചത്തുപോകുമ്പോ എല്ലാം തീരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനത് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. കാരണം പല പല വശങ്ങളുണ്ട്. പലരെയും പിരിഞ്ഞു പോവേണ്ടി വരുന്നു. ഇവരുമായിട്ടൊന്നും പിന്നെ ഒരു ബന്ധവുമില്ല. ഒന്നും കുടിച്ചു വരുന്ന് മൾഗോവ മാങ്ങിയൊക്കെ പിന്നെ എന്ത് ചെയ്യും? ഈ ശ്വാസങ്ങളൊക്കെ ഇടയ്ക്കടിച്ചോളൂ അപ്പൊ ധൈര്യം പിന്നെ ഈ വാസന നിലനിൽക്കുന്നു, പഠിക്കുന്നൊന്നും നഷ്ടപ്പെടത്തില്ല. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണ്, ഇവരുടെ കാഴ്ചപ്പാടാണ്, ന്യൂറോ സയൻസിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവുണ്ട്, അത് ശരീരം സ്വീകരിക്കുന്ന ജനനം, ശരീരം ഉപേക്ഷിക്കുന്ന മരണം, അതിങ്ങനെ ഒരു കിളി കൂടുവിട്ട് സഞ്ചരിച്ചു പോകുന്ന പോലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിനൊരു സയന്റിഫിക് ആയിട്ടൊരു എവിഡൻസ് ഇല്ല. പക്ഷെ സ്യൂഡോ സയൻസിന് നിയർ ഡെത്ത് എക്സ്പീരിയൻസും പിന്നെ എന്താണ് കുറെ ഇപ്പൊ പുതിയ വ്യാജം എന്താണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞാല് പരിപാടികളുണ്ട്, ഭൂതകാല ഭൂതജന്മത്തെ കുറിച്ചൊക്കെ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടി. ഇപ്പൊ പലരും അതൊക്കെ കോഴ്സാണ് ഫീസ് വെച്ചിട്ട് പറഞ്ഞിരുന്നു, നമ്മുടെ നമ്മളെ കൊണ്ട് പറയിക്കും, നമ്മുടെ ഭൂതകാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇതെല്ലാം സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ സൈക്കോളജി പഠിച്ച് പലരും കുറച്ച് അബ്നോർമലായി പോകാറുമുണ്ട് കുറച്ച്. അപ്പോൾ അവരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. കുറച്ചൊരു അബ്നോർമാലിറ്റി അവിടെ ഉള്ളവരാണ്. ഇപ്പൊ തന്നെ ഒരു പെണ്ണ് പറഞ്ഞില്ലേ, ആക്സിഡന്റ്. അപ്പൊ ആക്സിഡന്റ് ഞാൻ ഫേസ്ബുക്കിൽ മുമ്പേ എഴുതിയിട്ടിരുന്നാണ് ഈ കാര്യങ്ങളെല്ലാം. എന്റെ സ്കൂട്ടറിന്റെ നമ്പറാണ് ആ വണ്ടി ആക്സിഡന്റിന്റെ നമ്പർ, ഇതൊക്കെ ഇപ്പൊ പറയുന്നതാണ്, മനസ്സിലായോ? ഫേസ്ബുക്കിൽ മുമ്പ് എഴുതിയിട്ടിട്ടുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാം, അതിനും പ്രയാസമൊന്നുമില്ല. അപ്പോ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറയുന്നില്ലെന്ന് എന്ന് ചോദിച്ചപ്പോ ആൾക്കാർ പേടിക്കും, അതുകൊണ്ടാണ് പറയാത്തത്. എന്നാ പിന്നെ ഇപ്പൊ പറയുന്നത് എന്തിനാണ്? സംഭവം കഴിഞ്ഞല്ലോ, ഇനി ആരും പേടിക്കത്തില്ല. അപ്പൊ ഇതൊക്കെ ഒരു വിഭ്രാന്തി കൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. അത് വിഭ്രാന്തിയുള്ള അവർക്ക് എത്രയോ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഫേസ്ബുക്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. ലെനയും അതുപോലെ തന്നെയാണ്, അവർക്കും ഇവരൊക്കെ സൈക്കോളജി പഠിച്ചവരാണ്. അപ്പൊ സൈക്കോളജി പഠിച്ചു കഴിയുമ്പം അതിൽ പാരാ സൈക്കോളജിയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരും. വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ പഠിച്ചു പഠിച്ച് പിന്നെ ആകെ ഹാലളായി പോവും. പ്രത്യേകിച്ചും പിന്നെ അതായത് ഈ ആൾക്കാർ ഇതിനേക്ക് ഈ അടുത്ത കാലത്ത് ചോറ്റാനിക്കര ഒരു വ്ളോഗർ വന്നു അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അവര് വന്നിട്ട് അവരവിടെ കിടന്ന് ഇത് കണ്ടുകൊണ്ട് അവരും കൂടെ തുള്ളി. ഇറ്റലിക്കറിയുമായിട്ടാണ് നമ്മുടെ ടിവികളിലൊക്കെ എന്തൊരു വാർത്തയായിരുന്നു, അവരെ ദേവി അവരെ അനുഗ്രഹിച്ച് അത് ഹിസ്റ്റീരിയാണ് ഈ കാണിക്കുന്നത്. തുള്ളലെന്ന് പറയുന്നതന്നെ ഹിസ്റ്റീരിയാണ്. അപ്പൊ അതിനെ ഉടനെ തന്നെ നമ്മുടെ ചാനൽ നമ്മുടെ ആർഷ സംസ്കാരം മറ്റു മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഒരു ബോധമില്ലാതെ ഒരു ഇത് വെറുതൊരു ഹിസ്റ്റീരിയാണെന്നുള്ളത് പോലും അത്ര പോലും സമൂഹത്തിന് പോകുന്നു. അവരുടനെ ഒരു ദിവ്യത്വമുള്ള ഒരു സ്ത്രീയായി. ബാക്കിയുള്ള ഒരുപാട് അവിടെ വരുന്നെങ്കിൽ പാവപ്പെട്ട സ്ത്രീകളാണ്. ഇവരിങ്ങനെ കിടന്ന് ഇളകും, ഈ കൊട്ടും പാട്ടും ഒക്കെ കേൾക്കുന്നു, മനസ്സിന് ഹിസ്റ്റീരിയ കൊണ്ട് വരുന്ന ഇളക്കമാണ്. ഇത് തന്നെ ഈ സ്ത്രീക്കും പറ്റി, ഇവിടെ വന്നപ്പോഴത് പറ്റിയത്. അവരെ ഉടനെ അങ്ങ് പൊക്കില്ലേ, ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഒരു വിദേശി തൊള്ളുന്ന ഇവർക്കൊരു അനുഭവമാണ്. വിദേശത്ത് ഇങ്ങനെ തൊള്ളുന്ന ഒത്തിരി പേരുണ്ട്, ഇവർക്കറിയില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. പാരാസൈക്കോളജി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, എന്താണ് ക്ലിയർ വോയൻസ് എന്നൊക്കെ പറയില്ലേ, ദൂരക്കാഴ്ച, ദൂരെയുള്ള സംഭവങ്ങൾ അറിയുക. ഒരു സ്ഥലത്ത് നിന്നാ പ്രേതങ്ങളെ, ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് അവിടെ ഒരു പ്രേതമുണ്ട്, ഇവിടെ ഒരു പ്രേതമുണ്ട്, അയ്യോ ഇവിടെ തൂങ്ങിച്ചത്ത പ്രേതമുണ്ട്, ഇതൊക്കെ അറിയുക. ഇതെവർക്കും അറിയാൻ പറ്റും, പ്രേതങ്ങളുടെ സഞ്ചാരമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പിന്നെ ആൾക്കാരെ കാണുമ്പം അവരുടെ എന്തോ ഒരു ലൈറ്റ് ഉണ്ടല്ലോ എന്തായാലും പറയുന്നു, എന്താണ് ഓറ, അത് ഇതൊക്കെ കാണുക. ഒരു പൊടി പൂരമാണത് പാരാസൈക്കോളജി എന്ന് പറയും. ഉള്ളി തെളിക്കും പോലെയാണ്, ചെന്ന് ചെന്ന് നോക്കുമ്പോ ഇതിനകത്ത് ഒന്നുമില്ല. പറ്റിക്കാന്നല്ല, അവരതൊക്കെ വിശ്വസിക്കുന്നു, പറ്റിക്കുന്നു എന്നുള്ളതല്ല. ഈ പറഞ്ഞ പെണ്ണുണ്ടല്ലോ, അവളതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അവള് വിചാരിക്കുന്നു ഇതൊക്കെ ഞാൻ കണ്ടു കേട്ടു, ഒരു സംഭവം നടന്നു കഴിയുമ്പോ ഇത് എനിക്ക് മുമ്പേ അറിയാം, മുമ്പേ എനിക്ക് തോന്നിയാണെന്നൊക്കെ തോന്നും. ഇങ്ങനെയുള്ള മാനസിക പ്രതിഭാസങ്ങളുണ്ട് ആൾക്കാർക്ക്. ഓ, അതായത് ഇപ്പൊ ഒരു ആക്സിഡന്റ് എവിടെ എവിടെയെങ്കിലും നടന്നു, അപ്പൊ എനിക്ക് തോന്നിയുള്ളു ഈ ആക്സിഡന്റ് നടക്കുന്നു, ഞാൻ നേരത്തെ അറിഞ്ഞാണല്ലോ, ആക്സിഡന്റിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു മതി, പക്ഷെ ഞാൻ ഇന്നലെ അറിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ മനസ്സിന്റെ ഓരോ ഇതാണ് നമ്മുടെ. പറയുന്നത് കഴിഞ്ഞിട്ടാ എല്ലാരും, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാ മതിയല്ലോ. ഇവര് ബംഗാളിൽ ഒരു അച്ഛനെ പ്രസംഗക്കാരൻ ഒന്ന് വെടിവെച്ചിട്ടു, അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ഒരച്ഛൻ പറഞ്ഞെങ്കിലും അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു, അതേ ലുങ്കി എടുത്ത് അദ്ദേഹം മരിച്ചത് ഷോർട്ട് ആയിട്ട് ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. നമ്മള് നേരത്തെ അങ്ങ് പറഞ്ഞാ പോരും, അയാൾ അവിടുന്ന് മാറിയിരിക്കുമല്ലോ. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ കള്ളം പറയുമായിരുന്നു, ചിലപ്പോ അങ്ങനെ സംഭവിക്കായിരിക്കും. അത് പിന്നീട് ഈ നടന്ന സംഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് പിന്നെ ഇവരുടെ മനസ്സിൽ തോന്നുന്നതാണ് പിന്നീട്. അതായത് ഇപ്പൊ ഈ പെണ്ണ് പറയുന്നു അവിടെ ഒരു ആക്സിഡന്റ് നടന്നു, ഞാൻ കണ്ടു, നേരത്തെ തന്നെ കണ്ടു. എന്നാ ഈ പെണ്ണിന് പറഞ്ഞാ പോരെ ഇവരോട്, നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞാ പോരെ, യാത്ര പോകരുത്, അതങ്ങ് ഒഴിവാകത്തില്ലേ. അപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് പറയുകയാണ് ഇത് ഞാൻ നേരത്തെ കണ്ടാണ്. അത് തന്നെ, അതൊക്കെ സിനിമയെന്ന് പറയുന്ന എന്തോന്ന്, സിനിമയിൽ എന്ത് കഥ ഉണ്ടായിരുന്നെ കുറിച്ച് ഒരു ഓഫീസർ വളവിലും കേട്ടത്തിൽ നമ്മൾ പോകുന്ന അതേ ഗിയറിട്ട് വേണം താഴോട്ട് വരാം. അതൊക്കെ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, പിന്നെ ഇത് അതെന്താണെന്ന് അറിയത്തില്ല അയാള് ചെയ്തത്. ഇറക്കത്തിൽ നോട്ട് വണ്ടി ഓടിക്കുന്നവർ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളാ അതൊക്കെ, അതൊരു പുതിയ അറിവല്ല. ന്യൂട്രലില് വണ്ടി ഇറക്കാൻ പാടില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ കൺട്രോൾ ഇല്ലാതെ, ബ്രേക്ക് വേണ്ട കൺട്രോൾ ഇല്ലാതെ, ഓഫ് ചെയ്തിട്ട് വണ്ടി ഉരുട്ടാൻ പാടില്ല, അവിടെ ഒന്നും ബ്രേക്ക് കിട്ടത്തില്ല. ഇത് എന്താണെന്നും അവർക്കെ അറിയാൻ പറ്റും എന്താ സംഭവിച്ചെന്നുള്ളത്. വളവിൽ വന്ന് വെട്ടിത്തിരിച്ചാലും വണ്ടി നല്ല വണ്ടി അല്ലെങ്കിൽ മറിഞ്ഞു പോകും, അതിനൊന്നും വേണ്ട. നല്ല വണ്ടി അല്ലെങ്കിലേ വളവിൽ വെട്ടിത്തിരിച്ചാൽ വണ്ടി അങ്ങ് പാളിപ്പോകും, ബാക്ക് സൈഡ് കൊണ്ടങ്ങ് പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാം. ചെറിയ സിനിമയിലൊക്കെ വെട്ടിത്തിരിക്കുന്നത് കണ്ടിട്ട് വളവ് കാണുന്ന തനിയെ അങ്ങ് വെട്ടിത്തിരിക്കും, അങ്ങനെയൊക്കെ സംഭവിക്കാം. എന്തായാലും ശരി, ഈ ഇതെല്ലാം ഈ സംഭവങ്ങളെല്ലാം സംഭവം നടന്നതിന് ശേഷം പറയുന്നതാണ്, മനസ്സിലായോ? അതേ നടുപ്പ് അവര് അതൊക്കെ കണക്ട് ചെയ്ത് പിന്നീട് പറയുന്നതാണ് ഇതൊക്കെ. ഇല്ലെങ്കിൽ പിന്നെ ഇവർക്ക് അല്ല, ഫേസ്ബുക്കിൽ എഡിറ്റ് ചെയ്ത് കൂടി ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ. പൂർണ്ണമാതായ പൂർണ്ണമേ ഓം ശാന്തി.